പറയുമ്പം ശങ്കരാചാര്യരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ശങ്കരാചാര്യരെ വിമർശിച്ചോ എന്നുള്ള തരത്തിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ശങ്കരാചാര്യരെ അങ്ങനെ പറയുന്നു, ശങ്കരാചാര്യര് വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശങ്കരാചാര്യര് തുറന്നു കാണിക്കുകയാണ് ആരാണ്. അത് തുറന്നു കാണിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് തുറന്നു കാണിക്കണമല്ലോ. ശങ്കരാചാര്യരെ കുറിച്ച് ആൾക്കാർക്ക് ശരിയായ ധാരണയില്ല. അപ്പോൾ അത് നമ്മൾ ശങ്കരാചാര്യരെ പഠിച്ചു കഴിഞ്ഞാൽ തുറന്നു കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഗുരുവിൻ്റെ പ്രതിമ വെച്ചപ്പോൾ അത് പോരാ, ശങ്കരാചാര്യരുടെ വയ്ക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവർ ശങ്കരാചാര്യർ വലുതാണെന്ന് ധരിച്ചിട്ടല്ലേ. അവർ കുറ്റം പറയാൻ പറ്റില്ല, അവർ ധരിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ശങ്കരാചാര്യർ വലിയ ആളാണ്, ഇന്ത്യ ഒന്നിപ്പിച്ച ആളാണ്. അപ്പൊ ശങ്കരാചാര്യരെ അങ്ങനെ തുറന്നു കാണിക്കുന്ന ആർക്കും ഇഷ്ടം. പിന്നെ ഞാൻ ഇതിനകത്തിരുന്ന് പറയുന്നോണ്ടാണ് എൻ്റെ നേരെ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനിത് ഇറങ്ങി ഒരു സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പറയണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ ആക്രമണം ഉണ്ടാവും. കേരളത്തിൽ തന്നെ ഉണ്ടാവും, വടക്കേന്ത്യയിലൊന്നും കൊണ്ട്. പക്ഷെ ഞാനീ പറയുന്ന കാര്യങ്ങൾ അത് ശരിയല്ല എന്ന് പറയാൻ ആർക്കോട്ട് കഴിയുന്നുമില്ല. അതാണ് മറ്റൊരു പ്രശ്നം. അഭിപ്രായ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ ശങ്കരാചാര്യരെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരാൻ ശേഷിയുള്ള ആരും ഇല്ല. കാരണം പ്രത്യക്ഷമായ തെളിവുകൾ ആർക്കും മറയ്ക്കാൻ പറ്റില്ല. ശങ്കരാചാര്യർ എഴുതിവെച്ച കാര്യങ്ങൾ ഈ പറയും. പിന്നെ ചിലർ പിന്നെ അടുത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഗുരുവിനെയും ശങ്കരാചാര്യരെയും താരതമ്യം ചെയ്തുകൊണ്ട് പറയും ചില വിഷയം. അതിൽ ചിലർ അതിലാണ് ചിലർ കയറി പിടിക്കുന്നത്. അപ്പോൾ ഈ ശങ്കരാചാര്യരെ കുറിച്ച് അധികം പേർക്ക് വലിയ പിടിപാടൊന്നുമില്ല. അവർ കേട്ട് കഥയോ, കാരണം സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നു, വായിച്ച് മനസ്സിലാക്കാനൊക്കെ പ്രയാസം. ഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ മലയാളത്തിലുണ്ട്. അപ്പോൾ ഗുരു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർ അതങ്ങനല്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഉദാഹരണമായിട്ട് ഇന്നലെ എനിക്കൊരാളൊരു ഇതയച്ചു തന്നു. ഇന്നലെ അയച്ചു തന്ന ഗുരുവിൻ്റെ ഒരു സംഭാഷണം ഇതയച്ചു തന്നെയാണ് പറയുന്നത്. ഗുരുവിനെ സംബന്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, എല്ലാം ഒന്നല്ല പല കാര്യങ്ങളും ശരിയല്ല. ഗുരുവിൻ്റെ അഭിപ്രായം ഇതാണ്, ഞാൻ വായിക്കാൻ പോകും, ഞാൻ അത് വായിച്ചു കേൾപ്പിച്ചു. ഇങ്ങനെ ഗുരു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതെടുത്തിരിക്കുന്നത് സമൂഹ സഹോദരൻ ആമുഖ പ്രസ്താവന പുസ്തകമൊന്ന്. സഹോദരൻ കെ അയ്യപ്പൻ, എം കെ സാനു, ഡി സി ബുക്സ്. അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഡോക്ടർ ഭാസ്കറിന്റെ പുസ്തകത്തിൽ നോക്കിയിട്ട് ഞാനത് കണ്ടില്ല. ഇനി എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് അറിയത്തില്ല. രാവിലെ എനിക്കിത് കിട്ടിയത്. ഇത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പലരും ഒക്കെ പലയിടത്തും പറയുന്നതാണ്. പിന്നെ ഡോക്ടർ ഭാസ്കരൻ എന്തുകൊണ്ട് കൊടുത്തില്ല, ചിലപ്പോൾ മനഃപൂർവ്വം കൊടുക്കാതിരുന്നതുമാകാം. കാരണം ഡോക്ടർ ഭാസ്കരൻ ഇവിടുത്തെ ചില സന്യാസിമാരെല്ലാം കൂടെ ചേർന്നൊരു കോക്കസ്, അവർ ഗുരുവിനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് വിരുദ്ധമായി ഉള്ള ഏതെങ്കിലും സംഭാഷണം കിട്ടിയത് അവരതങ്ങ് മാറ്റിക്കളയും. അവരുടെ കാഴ്ചപ്പാടിന് യോജിക്കാത്തതാണെങ്കിൽ ഗുരുവിന്റെ സംഭാഷണങ്ങൾ അവർ മനസ്സിലാക്കുന്നത് അവർ പറഞ്ഞു വരുന്നതുമായിട്ട് യോജിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ മാറ്റുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇനി മാറ്റിയതാണ്, ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നും എനിക്കറിയില്ല. മൊത്തം പരിശോധിക്കാൻ എനിക്ക് സമയം കിട്ടി. എന്തായാലും ഇത് മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോ പല ആൾക്കാർ ഈ പറയുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാ പറയുന്നത്. ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ അത് സ്ഥിരം കേൾക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇതുമായിട്ട് യോജിക്കുന്നില്ല. ഇത് പറയുന്ന ഇതാണ്, ജാതി വ്യത്യാസം വച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ ഈ ജാതി വ്യത്യാസത്തിന് എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ് എന്നാണ് എന്ന് ഗുരു പറഞ്ഞു എന്നാണ്. നമ്പൂതിരിയും പുലയനും ഇക്കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരനാണ് ഗുരു പറയുന്നുണ്ട്. നമ്പൂതിരിയും പുലയനും ഒരുപോലെ, ഇവിടെ ജാതി വ്യത്യാസം ഉണ്ടായതിന് രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരനാണ്. നമ്പൂതിരിക്ക് ജാതി സ്പർദ്ധയുണ്ടെങ്കിൽ അത്രയുമോ അതിലധികമോ ജാതി സ്പർദ്ധ പുലയനുമുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ ഗുരു പറഞ്ഞെന്ന് പറഞ്ഞാൽ മിക്കവാറും ഡോക്ടർ ഭാസ്കരനൊക്കെ ഇത് മാറ്റത്തേ ഉള്ളൂ. അപ്പോ ഈ പറയുന്നയാളെന്താ പറയുന്നത്? ഇതിനിപ്പോ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇവിടെ ഈ ജാതീയമായ ഈ വ്യത്യാസം ഉണ്ടാക്കിയത്, അയിത്തം ഉണ്ടാക്കിയത്, അനാചാരം ഉണ്ടാക്കിയത് നമ്പൂതിരിയും പുലയനും കൂടെ കൂടി ആലോചിച്ചിട്ടെന്നാണ് എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഗുരു അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണോ, ഇവിടുത്തെ ഈ ജാതി വ്യത്യാസത്തിന് പ്രത്യേകിച്ച് നമ്പൂതിരിയോ ഹിന്ദുക്കളെയോ കുറ്റം പറയാൻ പറ്റില്ല. ഡോക്ടർ അംബേദ്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ഇതുണ്ടാക്കിയത്, ബാക്കിയുള്ളവരെല്ലാം അയിത്ത ജാതിക്കാരാണ്. ഇതാണ് അംബേദ്കർ പറയും. ഇതീ പറയുന്ന അങ്ങനെയല്ല, ഹിന്ദുക്കളെ കുറ്റം പറയാൻ പാടില്ല. ഇതിന് ഉത്തരവാദി ആരാ? ഇതിനുത്തരവാദി രണ്ടുപേരും കൂടെ ചേർന്നാണ് ജാതി ഉണ്ടാക്കിയെന്നാണ്. അപ്പൊ ഇതില് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ജാതി വ്യത്യാസം വച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്ന് വെച്ചാൽ ഇന്ന് നിലവിലിരിക്കുന്നു ജാതി, അതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കാലഘട്ടത്തിൽ ജാതി വ്യത്യാസം ഇങ്ങനെ നിലനിൽക്കുന്നതിന് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ്. ഇവിടെ പറയുന്നത് ജാതി സ്ഥാപിച്ചതിനെ കുറിച്ചല്ല. ഇതാൾക്കാർ മനസ്സിലാക്കുന്നത് എങ്ങനെ? ജാതി സ്ഥാപിച്ചത് എല്ലാവരും എന്നാണ്. ഗുരു പ്രത്യേകം പറയുന്നത് എന്താണ്? ഇപ്പോൾ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിൽക്കിയിരിക്കുന്ന ഈ ജാതി വ്യത്യാസം എല്ലാവരും ഇതിനെല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഹിന്ദുക്കളിപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ വരുന്നത് ബ്രാഹ്മണരേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ബ്രാഹ്മണർ ശൂദ്രന്മാരായിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ മേൽജാതി കീഴ്ജാതി ഉണ്ടായിന്ന് പറയുന്നത് വേറെ കാര്യം. എന്തായാലും ബ്രാഹ്മണര് ജാതി വ്യത്യാസം കർശനമായി പാലിക്കുമ്പോൾ അത് അവരുടെ ഇടയിൽ തന്നെ പാലിക്കുന്നുണ്ട്. ഇപ്പൊ ബ്രാഹ്മണരിൽ തന്നെ ഇളയതെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പല ജാതികളുമുണ്ട്. അവരുമായിട്ട് പരസ്പരം ഐത്തം പാലിക്കുന്നവരാണ് നമ്പൂതിരിമാര്. വിവാഹം കഴിക്കത്തില്ല. ഈ അടുത്ത കാലത്ത് അതിന് മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ബ്രാഹ്മണരുടെ ഇടയിലും ജാതി വ്യത്യാസമുണ്ട്. അവർ മറ്റുള്ളവരെടുത്ത് ഇത് ഗുരുവിന്റെ കാലം പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ജാതീയമായ പീഡനങ്ങളും മറ്റും വരുമ്പോൾ ഇപ്പം നായർ ഈഴവർ നായർ പരസ്പരം എന്ത് ചെയ്യുന്നു, അവരുടെ ഇടയിൽ തന്നെ ഒരുപാട് ജാതി ഭേദങ്ങൾ വയ്ക്കുകയും ഐത്തം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. പോകാൻ കഴിക്കത്തിൽ ഈഴവരും അങ്ങനെ തന്നെ അവരുടെ ഇടയിലും എന്തുണ്ട്, ഐത്തമുണ്ട്, പോകാൻ കഴിക്കത്തില്ല, അങ്ങനെയുള്ള ജാതി ഭേദങ്ങളുണ്ട്. അത് കുമാരനാശാന്റെ സംബന്ധിച്ചുള്ള ഈഴവരിൽ തന്നെ കുമാരനാശാൻ താഴ്ന്ന ജാതിയായതുകൊണ്ട് വിവാഹത്തിന് ചെന്നപ്പോ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നൊക്കെയുള്ള കഥകളുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ജാതികളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ജാതിയിലും ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജാതി വ്യത്യാസം ഇപ്പോൾ എന്ന് വെച്ചാൽ ഗുരുവിന്റെ കാലഘട്ടത്ത് ഇത് പരിപാലിക്കുന്നതിൽ എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ജാതി സ്ഥാപിച്ചെന്നുള്ള അർത്ഥത്തിലാണ്. ഇനി ജാതീയമായ പീഡനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നായർ ഈഴവനെ പീഡിപ്പിക്കും, രണ്ടടി കൊടുത്ത് ഈഴവൻ അതിന്റെ താഴെയുള്ള പുലയന് നാലടി കൊടുക്കും. ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ വ്യവസ്ഥ. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളും ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിന് തലശ്ശേരി തന്നെ പലയിടത്തും പുലയരെ കയറ്റാതിരുന്ന് ഗുരു പോയി പറഞ്ഞിട്ടും അനുസരിച്ചില്ല. അപ്പോ ഈഴവരും പുലയരോട് ഐത്തം പാലിച്ചിരുന്നു. ഇനി പുലയരാണെങ്കിലോ അവരിൽ തന്നെ പല ജാതിക്കാരുണ്ട്. ആ ജാതിക്കാർ തമ്മിൽ ഐത്തം പാലിച്ചിരുന്നു. അവരിനി മറ്റ് ജാതികളുണ്ട്, കുറവർ, വേടർ, അവരെ മുമ്പിൽ അവർ ഐത്തം പാലിച്ചിരുന്നു. അപ്പൊ ഈ ഐത്തം നിലനിർത്തുന്നതിന് എല്ലാ ജാതിക്കാർക്കും പങ്കുണ്ടെന്നാണ് ഗുരു പറഞ്ഞത്. അന്ന് നിലവിലിരുന്ന വ്യവസ്ഥ അനുസരിച്ച് ഇനി ഈ സമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന ആദിവാസി അവരുടെ ഇടയ്ക്ക് പോലും ജാതി വ്യത്യാസം ഉണ്ടായ അവരിങ്ങോട്ട് വരുന്നില്ല, വനത്തിലാ കഴിയുന്നു. ഞാനൊരിക്കൽ ആദിവാസികളുടെ ഇടയ്ക്ക് പോയി, ഒരു 10-35 വർഷം മുമ്പാണ്. അപ്പൊ ആദിവാസികളുടെ ഇടയിൽ എന്ന് വെച്ചാൽ വനത്തിൽ താമസിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവർക്കൊക്കെ പലർക്കും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അവർ കാണിക്കാറെന്ന് പറയുന്നൊരു ഭാഗം. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്ന് ഞാനൊരു വീട്ടിൽ താമസിച്ചു. അവര് കാണിക്കാർ എന്ന് പറയുന്നതിലെ ഉയർന്ന ജാതിയാണ്. അപ്പോ അയാള് വിദ്യാഭ്യാസമൊക്കെ നേടിയ അയാളൊരു പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. പോസ്റ്റ് മാനല്ല, പോസ്റ്റ് മാസ്റ്റർ, അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാമാന്യം നല്ലൊരു വീടും തുളസിത്തറയും പശുത്തൊഴുത്തും എല്ലാ സൗകര്യങ്ങളും. അപ്പം അവിടെ ചെന്ന് അപ്പോൾ ഞങ്ങൾ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു. അവരവിടെ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു, നല്ല വെടിയിറച്ചി. വെടിയിറച്ചി എന്ന് വെച്ചാൽ കാട്ടിപ്പോയി വെടിവെച്ചുകൊണ്ടുവരും. അതും കപ്പയും നല്ല ഈ വനത്തിൽ കൃഷി ചെയ്യുന്ന നെല്ലുണ്ട്, നല്ല ടേസ്റ്റുള്ള നെല്ലിൻ്റെയായിരിക്കും. ഇതെല്ലാം കൂടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത്, നാട്ടുകാരെന്ന് പറയുന്നത് നമ്മളെയാണ്. അവർ പറയുന്നു ഇവർ വനത്തിനോട് ചേർന്ന് സർക്കാർ കൊടുത്ത ഭൂമിയിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളാണോ, സാമാന്യം ഒരു പോസ്റ്റ് മാസ്റ്റർ ആവാനുള്ള വിദ്യാഭ്യാസം. അയാൾ പറയുന്നു നാട്ടുകാരെ ഞങ്ങൾ ഇവിടെ കയറ്റിയിരുത്തും, നമ്മുടെ വീട്ടിന്റെ അകത്ത് കയറ്റിയിരുത്തി ഒക്കെ ഭക്ഷണം കൊടുക്കും. പക്ഷേ ഈ കാട്ടിൽ ഒരുപാട് ജാതിക്കാരുണ്ട്, അവരും ഞങ്ങൾ വീട്ടിൽ കയറ്റത്തില്ല ഭക്ഷണം കൊടുക്കും. അവര് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ എന്താണ് അവർ പറയുന്നത്, ഈ കാട്ടു ജാതിക്കാരുടെ ഇടയിലെ ബ്രാഹ്മണരാണ് ഇവര്. അവര് പറയുന്നു ഞങ്ങള് ബ്രാഹ്മണരാണ്, ഞങ്ങളുടെ ആദിവാസികളുടെ ഇടയില്. ഇവര് മുമ്പ് ഞാൻ ചെന്നപ്പോ അല്ല പറയുന്നു, മുമ്പ് ഇവരുടെ ചില പ്രത്യേക ചടങ്ങുകൾക്ക് ഇവർ പൂണുകളിടുവാനും. പൂണുകളിടുകയെന്ന് വെച്ചാൽ ഈ തന്ത്രിമാരൊക്കെ ഇങ്ങനെ കെട്ടുമല്ലോ, പുറത്ത് മുടക്കി ഇതുപോലെ. അത്രയും അവർ വളരെ ശുദ്ധരാണ്. പക്ഷെ അവരുടെ എന്താണ് ശുചിത്വം എല്ലാം വളരെ നല്ല രീതിയിലാണ്. ഇവര് ആ സമയത്തും ഇവര് ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഫോറസ്റ്റുകാർ വെട്ടിച്ച് കാട്ടിപ്പോയി മൃഗങ്ങളെ വെടിവെക്കും, അതൊക്കെ അവര് ചെയ്യും. അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. എന്നാലും അന്ന് അത്രയും വലിയ പ്രശ്നമില്ല ഫോറസ്റ്റുകാർക്ക് പൈസയെ കൊടുത്തിട്ട്. അപ്പോൾ വേട്ടയാടലൊന്നും അവർ അവസാനിപ്പിച്ചിട്ടില്ല, എന്നാലും അവരുടെ ഇടയിലുമുണ്ട് ജാതി. അത് വളരെ കർശനമായ ആചാരങ്ങളാണ് അവരുടെ ആചാരങ്ങൾ. അപ്പോ അവർക്ക് സാമാന്യമായി നമ്മുടെ പുരാണങ്ങളെ കുറിച്ച് ഇപ്പോഴുള്ളൊരു ധാരണയുണ്ട്. അവരുടെ മൂപ്പനെയൊക്കെ കണ്ടു, അവർക്കൊക്കെ കുറച്ച് നമ്മൾ പുരാണ കഥകളും അതൊക്കെ അറിയാം. വിദ്യാഭ്യാസം അവർക്കൊന്നുമില്ല, മൂപ്പനൊന്നുമില്ല. പക്ഷെ ഒരു ആധ്യാത്മിക ബോധവും അവരുടെ മനദേവതയുടെ ആരാധനയും ഒക്കെ ഉണ്ട്. മിക്കവാറും പേര് മദ്യവും മാംസവും കഴിക്കുന്നവരാണ് മിക്കവാറും പേര്. ചിലരുടെ കാര്യം ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ പോലും ഉണ്ട്. അപ്പൊ ഈ ജാതി വ്യത്യാസം നിലനിർത്തുന്നത് ഇപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാവർക്കും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഉയർന്ന ജാതിക്കാരെന്ന് സ്വയം വിചാരിക്കുന്നവര് അവർക്കുള്ള പ്രത്യേക അവകാശങ്ങളൊന്നും മാറ്റിവെക്കാനോ അവര് മറ്റുള്ളവരോട് നീതിബോധത്തോടുകൂടി പെരുമാറാനോ തയ്യാറാകുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. ഇതാണ് ഗുരു ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി താഴ്ന്ന ജാതിക്കാരെന്ന് സ്വയം ചിന്തിക്കുന്നവര് അവര് അവരുടെ ഈ ജാതീയമായ അവശതകളും മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നില്ല. അവരിപ്പോ തനിക്ക് ഒരടി കിട്ടിയാൽ തനിക്ക് താഴെയുള്ളവന് രണ്ടടി കൊടുത്ത് സമാധാനിക്കുന്നവരാണ്. ഇതാണ് ഗുരുവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. അതടുത്ത് പറയുന്നുണ്ട് എന്താണ്, എല്ലാ വർഗക്കാരും വളരെ കാലമായി വേരൂന്നിക്കിടക്കുന്ന ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അടിമകളാണ് ഇതെല്ലാവരും. അപ്പോൾ സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു ആശയം അവരുടെ മനസ്സിൽ വരുന്നില്ല. അത് വന്നത് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതിന് ശേഷമാണ്. അതിനൊന്നും പറയാനുള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ ഗുരുവിന്റെ ഈ പ്രവർത്തനമൊക്കെ തുടങ്ങുന്ന സമയത്ത് അതിനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഗുരു പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം ആണ് ആ മാറ്റം വന്നത്. അപ്പൊ ഈ നിലവിലിരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഇവരെല്ലാം കൂടെ ചേർന്ന് ആണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്ക് ഈ സമൂഹത്തിന് മുഴുവൻ ഉത്തരവാദിത്വം ഉണ്ട് എന്നല്ല പറയുന്നത്. അതായത് ജാതി സ്ഥാപിച്ചത് വേറെ, ജാതി നിലനിർത്തിയത് വേറെ. ജാതി എങ്ങനെ സ്ഥാപിച്ചു? എങ്ങനെയാ സ്ഥാപിച്ചത്? ആര് സ്ഥാപിച്ചു ജാതി? അങ്ങനെ പുരോഹിതന്മാരാണ് സ്ഥാപിച്ചത്. അത് വളരെ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെയാണ് സ്ഥാപിച്ചത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ എങ്ങനെയാണോ ഭരണഘടന നിലനിർത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സർക്കാർ ജനങ്ങളെയൊക്കെ ഭരിക്കുന്നത്, വ്യവസ്ഥയുണ്ടാകും. ഇതേപോലെ സ്മൃതികളും പുരാണങ്ങളും മറ്റ് ശാസ്ത്രങ്ങളൊക്കെ എഴുതി ജാതിയുടെ സ്ഥാപിച്ചതാണ്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അത് സ്ഥാപിച്ചവർക്ക് മാറിയിരിക്കാൻ പറ്റില്ല. ആ ജാതി സ്ഥാപനത്തെ കുറിച്ചല്ല ഇവര് പറയുന്നത്, അങ്ങനെയാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. എല്ലാരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയാണ്. നമ്പൂതിരിയും പുലയനും കൂടെ ഒരു സഭ കൂടി ആലോചിച്ച് നമുക്ക് ജാതി ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് ആൾക്കാരത് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നോണ്ടാണ് നമുക്കിതിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. അപ്പൊ ഇവരെന്നെ ചോദിക്കുന്നു, ഈ ഭൂതകാലത്തെ കബന്ധങ്ങളൊക്കെ ചകഞ്ഞടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ആൾക്കാരിൽ എന്തിന് വിരോധം ഉണ്ടാക്കുന്നു? ഭൂതകാലത്ത് അങ്ങനെയുള്ള തിന്മകളുണ്ടായി. നമ്മളിത് പറയുമ്പോ എന്താണ്, ജനങ്ങളുടെ വിരോധം ഉണ്ടാകത്തില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷെ ഭൂതകാലത്തെ ഇവർ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന് ഇവർക്ക് ചില കാരണങ്ങളുണ്ട്. വെറുതെ പറയുന്നതല്ല ഇത്. അപ്പൊ ഇത് നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ, അങ്ങനെയല്ല എല്ലാ ജാതികളും കൂടെ ചേർന്ന് കൂടെ ജാതി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പറയുന്നവൻ ഒന്നിലൊരു കുറുക്കനായിരിക്കും. അസൽ കുറുക്കൻ എന്ന് വെച്ചാൽ കുറുക്കൻ എന്ന് പറഞ്ഞാൽ എന്താണോ, എന്താണ് അവനറിയാം എന്താണ് സംഗതി എന്നുള്ളത്. പക്ഷെ അവൻ തിരിച്ചു വ്യാഖ്യാനിച്ച് അവൻ എന്തോ ലക്ഷ്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുകയാണ് എന്ന് വെച്ചാൽ, ആട്ടിന് തോലിട്ട ചെന്നായെന്ന് പറയും, അത് ചെന്നാത്തോലിട്ട ആടാ, ആ അതാണ്. അല്ലെങ്കിൽ ഒരു വെട്ടിയായിരിക്കും, വെട്ടികൾ ഇത്രയും ചിന്തിക്കാൻ പോകത്തില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ ചില ലക്ഷ്യങ്ങളുണ്ട്, അതനുസരിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഇതിന് തെളിവ്, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കും. അപ്പോ ഈ സ്മൃതികളും പുരാണങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് പുരോഹിതന്മാർ എഴുതി വെച്ചാണ്. ഈ പുരോഹിതൻ എന്നുള്ളതിന് ഞാൻ ഈ അംബേദ്കർ സാഹിത്യത്തിൽ നോക്കിയിട്ട് ഒരിടത്തും പുരോഹിതൻ എന്ന് പറയത്തില്ല. അംബേദ്കർ എല്ലായിടത്തും പറയുന്ന ബ്രാഹ്മണൻ എന്നാണ്. ഞാനത് പറയാറ് ബ്രാഹ്മണാണ്. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഒരു ജാതിയാവും. ഈ ജാതി മുഴുവനും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. പിന്നെ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബ്രാഹ്മണർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ബ്രാഹ്മണ സ്ത്രീകളുമുണ്ട്, അവർക്കും അവകാശങ്ങൾ നിഷേധിച്ചു. അപ്പോൾ പൗരോഹിത്യമാണ്, സ്ത്രീകളെ അടിമയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പിടി ബുദ്ധിമാന്മാരാണ് അത് എല്ലാവരും കൂടെ ചേർന്ന്. കാരണം അതിന് കാരണം എന്തെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തും ബ്രാഹ്മണരുടെ ഇടയിലും വിദ്യാഭ്യാസം കുറവായിരുന്നു, അതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നവർ കുറവായിരുന്നു. അപ്പോൾ ഇത് പഠിക്കുകയും ഇതൊക്കെ ചെയ്ത പുരോഹിത വർഗം അതിൽ തന്നെയാണ്, അവരാണ് ഇതൊക്കെ ചെയ്തത്. അത് ഒരു ജാതിയെ മൊത്തം ആക്ഷേപിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അംബേദ്കറും ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പുരോഹിത വർഗത്തെ ആയിരിക്കും. കാരണം അംബേദ്കർ എന്ന് പറയുന്നുണ്ട് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക മനോഭാവത്തെയാണെന്ന് പറയുന്നത്. ആ മനോഭാവം എവിടെ കണ്ടാലും അവൻ ബ്രാഹ്മണനാണ്, പ്രത്യേകിച്ച് ഒരു ജാതി തന്നെ ആണോന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും ബ്രാഹ്മണൻ എന്ന് പറയുന്ന പദം തെറ്റിദ്ധാരണ ഉണ്ടാകും ആൾക്കാർ. അപ്പൊ ആ പൗരോഹിത്യമാണ് ഇതുണ്ടാക്കിയത്. അപ്പൊ ഇവർ ചോദിക്കുന്ന ഇതാണ്, പൗരോഹിത്യമാണ് ഇതൊക്കെ ഉണ്ടാക്കി അവർ ശാസ്ത്രങ്ങൾ എഴുതി. അപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആദിവാസികളുടെ ഇത് എങ്ങനെ വന്നു? അത് ചോദിക്കും. ആദിവാസികളുടെ ഇത് എവിടെ നിന്ന് വന്നു? അവര് ഇതൊന്നും ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അവരുടെ ഇതിലെ അയിത്വ അനാചാരമൊക്കെ എങ്ങനെ വന്നു? അതിനൊരു പ്രധാന കാരണം പലതും കാണും, പ്രാദേശികമായ കാരണങ്ങൾ കാണും. പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അവര് അനുകരിക്കുന്നതാണ്. ഇപ്പോ പുറത്തേക്ക് സമൂഹത്തിലേക്ക് വരുമ്പോൾ അവർ കാണുന്ന എന്താണ്? ഇവിടെ ജാതിയും അയിത്വവും. അപ്പോൾ ഇത് എല്ലാം കണ്ടുകൊണ്ട് അവരെ തിരിച്ച് അവരുടെ സമൂഹത്തിൽ ചെല്ലുമ്പം ചിലരവിടെ എന്ത് ചെയ്യും? അവർ സ്വയം അവിടെ ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കും. ഞങ്ങളാണ് മറ്റു അനുകരണം എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, അനുകരിച്ചവിടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ സംഭവം പറഞ്ഞത്. ഈ കാണിക്കാരുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ സമുദായത്തിലെ ബ്രാഹ്മണനായിരുന്നു. ഈ ബ്രാഹ്മണരെന്ന് പറയാനുള്ള അറിവായൊക്കെ അവിടെ നിന്ന് കിട്ടി. പണ്ടേ പഴയകാലം പോലെ ഞങ്ങൾ ബ്രാഹ്മണരാണ്. അപ്പോൾ ഈ അറിവ് അവിടെ നിന്ന് കിട്ടി. എന്നുവെച്ചാൽ ജാതീയമായൊരു അവർ വളരെ ആഠ്യത ഉള്ളവരാണ്. ചോദിക്കും, ഈ എന്താണോ അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണർ ഈ പറയുന്ന മത്സ്യമാംസങ്ങൾ കഴിക്കും, അങ്ങനെ കഴിക്കുന്നവരുണ്ടായിരുന്നു. പുരാണങ്ങളിലൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, മത്സ്യവും മാംസവും കഴിക്കുന്ന ബ്രാഹ്മണരെ കുറിച്ച്. അതൊക്കെ പിന്നീടാണ് മാറ്റം വന്നത്. ബ്രാഹ്മണര് സ്ട്രിക്ട് വെജിറ്റേറിയൻസ് ഒന്നും ആയിരുന്നു, പിന്നീടാണ് മാറ്റം. അപ്പോ അനുകരണത്തിലൂടെ ബാക്കി എല്ലാവർക്കും കിട്ടി. അപ്പൊ മറ്റുള്ളവരും എന്ത് ചെയ്യും, ഇവരെ കണ്ടിട്ട് ശാസ്ത്രമൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മളോട് അയിത്തം കാണിച്ചാൽ നമുക്കും ഇത് ആരോടെങ്കിലും കാണിക്കും. ഇത് റാഗിങ് പോലെയാണ് ഈ അയിത്തം എന്ന് പറയുന്നത്. ഈ വർഷം വരുന്ന പുതിയതായി വരുന്ന കുട്ടികളെ റാഗ് ചെയ്യും. എന്തുകൊണ്ട്? എന്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇവനോ റാഗ് ചെയ്ത്? കഴിഞ്ഞ വർഷം ഇവനോ റാഗ്. അടുത്ത വർഷം വരുന്നവനും റാഗ് ചെയ്യും. എന്തുകൊണ്ട്? അവനെയും കഴിഞ്ഞ വർഷം റാഗ്. ഇതുവരെയാണ് ജാതി. തന്നോട് മറ്റുള്ളവർ ചെയ്യുമ്പോൾ താനും എന്ത് ചെയ്യും, മറ്റുള്ളവരത് ചെയ്യും. അത് എവിടെയെങ്കിലും ഒരു തുടക്കം കാണുന്നു, അല്ലെങ്കിൽ ക്രമേണ അത് വന്നതായിരുന്നു. കുറച്ച് വർഷങ്ങളായത് ഇങ്ങനെ വന്നു വന്നു. അത് പിന്നെ റാഗിങ് ക്രൂരമായി. ഈ റാഗിങ് അങ്ങനെയാണ്. ആദ്യകാലത്ത് റാഗിങ് എന്ന് വെച്ചാൽ പുതിയ വരുന്ന കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചില തമാശകളൊക്കെ പറയുക, അവരെ വിളിച്ചു നിർത്തി സംസാരിക്കുക, ഇങ്ങനെയൊക്കെ വളരെ ഒരു സോഷ്യലായി എല്ലാവരും ഇടപെടുന്നതിനുള്ള ഒരു സമ്പ്രദായമായിരുന്നു. അവസാനം അത് മലം തീറ്റിക്കുകവരെ, അങ്ങനെ വരെയുള്ള രീതിയിൽ പുതിയ കുട്ടികൾ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ നിയമം വന്നത്. അത് പാടില്ല. അപ്പോൾ ഈ ജാതിക്കും ഇങ്ങനെ ഒരുപാട് പരിണാമങ്ങളൊക്കെ കാണും. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി അതെന്ത് ചെയ്തു, ഭയങ്കര ക്രൂരമായ പീഡനങ്ങളൊക്കെ ആയി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരീ പറയുന്നത് ഈ പറയുന്ന കാര്യം ഇവരുദ്ദേശിക്കുന്നതല്ല. അതുകൊണ്ടിത് ഗുരുവിന്റെ സംഭാഷണങ്ങളിൽ നിന്ന് മാറ്റിക്കളയേണ്ട കാര്യമില്ല. മാറ്റിക്കളയുന്നത് മനസ്സിലാക്കാത്തവരാണ്. എല്ലാവരും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എന്ന് കണ്ടിട്ടാണ് ഇത് സംഭാഷണം. ഇങ്ങനെ കുറെ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ ഗുരു പറയുന്നത് ശരിയാണ്. എല്ലാ വർഗക്കാരും വളരെ കാലമായി വേരൂന്നി കിടക്കുന്ന ആചാരത്തിന്റെ വിശ്വാസത്തിന്റെ അടിമകളാണ്. അത് ശരിയാണ്. അതുകൊണ്ടാണ് അവര് ആ കാലഘട്ടത്തിലും എല്ലാവരും ഇതുപോലെ പരസ്പരം ജാതിയെ സൂക്ഷിച്ചത്. പക്ഷേ ആ ജാതി എന്ന് പറയുന്നത് ഈ വർഷം പുതിയ കുട്ടികളെ ഒരുത്ത റാഗിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവനാണ് ആ റാഗിങ് കണ്ടുപിടിച്ചത്. രണ്ടും രണ്ടാണോ അതിന്റെ വ്യത്യാസം? റാഗിങ് ആരെ കണ്ടുപിടിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവുണ്ട് നമുക്ക്. അതാണ് സ്മൃതികളും പുരാണങ്ങളും. എന്തിന്? കേരളത്തിലെ പ്രത്യേക റാഗിങ്ങിന് ആരാ ഉത്തരവാദി? ശങ്കരസ്മൃതി, ശങ്കരൻ നമ്പൂരിപ്പാടി എന്ന് എന്ന് കുഞ്ഞുകെട്ടൊന്നും പറയാനാ പറഞ്ഞു ഞാൻ. അതെന്താ പറയും, ഇത്രയും തെളിവുകൾ മുമ്പേരിക്കുമ്പം ഇതെല്ലാരും കൂടെ ചേർന്നാണ് ഉണ്ടായത് എന്ന് ഇവര് ഭൂതകാലത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളിതിന് മറുപടി പറയേണ്ടി വരും. ഇവരാണിത് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് മറുപടി പറയേണ്ടി വരുന്നത്. ഞാനീ ശങ്കരാചാര്യൊക്കെ ഇങ്ങനെ തുറന്നു കാണിക്കുന്നത് നമ്മൾ പലരോടും ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവരൊരിക്കലും അത് അംഗീകരിക്കണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ പറയുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ പുതിയ സിദ്ധാന്തങ്ങൾ കൊണ്ടു. ശങ്കരാചാര്യരല്ല ഇത് ചെയ്തത്, പാഠഭേദമാണ്, അച്ചടിപ്പേച്ചതാണ്. എന്താണോ പുസ്തകം തിന്നുന്ന ഒരു കീടമുണ്ടല്ലോ, എന്താണോ ഇരട്ടവാലം തിന്നതാണ്, ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്. അങ്ങനെയൊന്നും പുസ്തകത്തിൽ ഇല്ല. ജാതിയെ സ്ഥാപിച്ചത് ആരാണ്? ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജാതിയെ സ്ഥാപിക്കാൻ ആൾക്കാരുണ്ട്. ജാതിയെ സ്ഥാപിക്കുന്നതിൽ ശങ്കരാചാര്യർക്കും പങ്കുണ്ട്, അതിനുവേണ്ടി ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാതിയെ സ്ഥാപിച്ചതാണ്. ഇതാരൊക്കെ സ്ഥാപിച്ച ഒരു ഏർപ്പാടാണ്, അല്ല സ്വാഭാവികമായി ഇങ്ങനെ പരിണമിച്ചു വന്നതല്ല. ഇതാണ് ഇവര് പറയുന്നത്. ഇവര് പറയുന്നത് ഇത് എങ്ങനെയോ അറിയാതെ എങ്ങനെയോ പരിണമിച്ചു വന്നതാണ്, ഇതൊന്നും ആരും സ്ഥാപിച്ചതൊന്നുമില്ല. അത് ആര് പരിണമിപ്പിച്ചു? നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിന് തുല്യമായ ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്വാമിമാരൊക്കെ ശങ്കരായരോട് ഭയങ്കര ഒരു പ്രത്യേക ബഹുമാനം കാണിക്കുന്നത്. ഇവർക്കൊക്കെ ബോധം എന്ന് വരുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പറയുന്നു, ജാതി നിലനിർത്തി പോരുന്നതിന് ശാഠ്യം പിടിക്കുന്നവരെ വെറുക്കുകയോ അപഹസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിയാണ്. ഇപ്പൊ ഒരു ഭാഗത്ത് ജാതി നിലനിർത്താൻ ശ്രമിക്കുന്നു, അതാര്? അതീ പറയുന്ന എല്ലാ ജാതികളും. ആരും അതല്ലേ ഗുരു തന്റെ ജീവിതകാലത്ത് തന്നെ നേരിട്ട ഒരു പ്രശ്നം. ഒരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുത്തി പുലയർക്ക് ഭക്ഷണം കൊടുക്കുക. ഗുരു ബ്രഹ്മസമാജത്തിന്റെ അടുത്താണെന്ന് തോന്നുന്നു, അവർ ഗുരുവിനെ വിളിച്ചിരുത്തി ഭക്ഷണവും കൊടുത്തു. അപ്പൊ കൂടുതലും അന്നത്തെ മേൽജാതിക്കാരാണ്. അപ്പൊ ഗുരു പറഞ്ഞു, എന്നെ നിങ്ങൾ ഇവിടെ വിളിച്ചിരുത്തി ഭക്ഷണം തന്നിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ അങ്ങനെ മിശ്രഭോജനം നടത്തുകയാണെങ്കിൽ നിങ്ങൾ പുലയരെ വിളിച്ചു കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കും. അപ്പോ ഈ പുലയരും എന്താണ്, അവര് എല്ലാ പുലയരും കൂടെ ഇരുത്തി അവർ ഭക്ഷണം കഴിക്കില്ല, ഭയങ്കര ആയിത്തമാണ്. അപ്പോ ഇത് എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ എല്ലാവരും കൂടെ ചേർന്ന് സ്ഥാപിച്ചു എന്ന് പറയുന്നത് തെറ്റ്. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഭൂതകാലത്തെ ശരിക്ക് പഠിക്കണം. അതായത് ഇവര് പറയുന്നത് പോലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ അല്ല സംഗതികളും. രണ്ട് രണ്ട് വിഷയമാണ് ഇവിടെ ഗുരു പറയുന്നത്. ശരിയാണ്. എന്താണോ, എല്ലാ വർഗക്കാരും വളരെ കാലമായി വേരൂന്നിക്കിടക്കുന്ന ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അടിമകളാണ്. അന്ന് ഗുരു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വർഗക്കാരെല്ലാം ഇതിന്റെ അടിമകളാണ്. അതിൽ നിന്നും മുക്തി നേടിയ ചുരുക്കം ചില വ്യക്തികളെ ഉള്ളൂ. അതെല്ലാ ജാതികളിൽ നിന്നും അങ്ങനെയുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട്, ജാതിക്കെതിരായി ചിന്തിച്ചവർ. വീറ്റ് പെട്ടതിരിപ്പാട് വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് താവളത്തെ എല്ലാത്തിലും പണ്ഡിറ്റ് കറുപ്പും വന്നിട്ടുണ്ട്. അങ്ങനെ എത്ര പേര് ജാതിക്കെതിരായി ചിന്തിച്ചു. അതിന് എന്ന ജാതി എന്നൊന്നുമില്ല, അതിന് ഒരു നേതൃത്വം കൊടുത്തയാളാണ് ഗുരു. അതുകൊണ്ട് പറയുന്നു എന്താണോ, അതുകൊണ്ട് ജാതി നിലനിർത്തിപ്പോകുന്നതിന് ശാഠ്യം പഠിക്കുന്നു. എല്ലാ ജാതിക്കാരും അവരെ വെറുക്കുകയോ അപഹസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിയാണ്. എല്ലാവരും ആത്മസഹോദരൻ എന്ന് പറഞ്ഞ ഗുരു ആരെയും വരുത്തില്ലല്ലോ. ഗുരു എല്ലാവരും കൂടെ നിർത്താനാണ് ശ്രമിച്ചത്. അവിടെ ജാതിയൊന്നും നോക്കിയില്ല. ഗുരുവിന്റെ ആശയങ്ങളോട് യോജിക്കുന്ന എല്ലാവരും ഗുരു കൂടെ നിർത്തി. എങ്ങനെ ജാതി ഇല്ലാന്ന് പറയുന്നവരെ ആര്? ആ അതിപ്പോ ജാതിപ്പെടുത്തി ചിന്തിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോ ജാതി എന്ന് പറയുന്നത് ഒരാളുടെ ബാഹ്യമായ പ്രവൃത്തിയിൽ നിന്ന് പോണം, അയാളുടെ ചിന്തയിൽ നിന്നും പോണം, രണ്ടു രീതിയിലും പോകണം. അത് പോകാത്തിടത്തോളം കാലം അവരിൽ ജാതി ഉണ്ടാവും. അപ്പോ ഒരാളുടെ ജാതി ഉണ്ടെങ്കിൽ, അയാളുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ജാതി ഉണ്ടെങ്കിൽ, അവരിപ്പോ വേറൊരാള് ഞാനിപ്പോ സ്വയം പറയണേ എനിക്ക് ജാതിയില്ലെന്ന്, ഞാൻ സ്വയം ജാതിയില്ലെന്ന് ഞാൻ സ്വയം എന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നതാണ്. പക്ഷെ മറ്റുള്ളവരെങ്ങനെ എന്നെ മനസ്സിലാക്കണമെന്ന് നിർബന്ധമുണ്ട്? ആ അത് വരത്തില്ല. അതിപ്പോ ജാതി, അതെന്റെ ജാതി ഉണ്ടെന്ന് പറയുന്നു കുറെ പേർ. ഭൂരിപക്ഷത്തിന് ജാതി ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ജാതിയാണ് അയാളുടെ മനസ്സിലും പ്രവൃത്തിയിലും ഉണ്ടെങ്കിൽ അയാള് ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? ഒരു ജാതിയിലേ കാണത്തുള്ളൂ. അതങ്ങനെയാണ്, അതിനാണ് ജാതി എന്ന് പറയുന്നത്. അതങ്ങനെ കാണത്തുള്ളൂ, അതിന് അസ്വാഭാവികമായിട്ടൊന്നുമില്ല. അതാണ് ജാതി ചിന്ത, ജാതി വിചാരം എന്ന് പറയുന്നത്. സ്നേഹത്തെ മുൻനിർത്തിയ പ്രവൃത്തികളെ കൊണ്ട് ഉയർന്നവന്റെയും താണവന്റെയും മനോഗതിക്ക് മാറ്റം വരുത്തുവാനാണ് ജാതി വ്യത്യാസം ഇല്ലാതാക്കുവാൻ ഇച്ഛിക്കുന്നവർ പരിശ്രമിക്കേണ്ടത്. ഇത് വളരെ ശരിയാണ്. സ്നേഹത്തെ മുൻനിർത്തിയ പ്രവൃത്തികളെ കൊണ്ട് ഉയർന്നവന്റെയും താഴ്ന്നവന്റെയും മനോഗതിക്ക് മാറ്റം ഉണ്ടാക്കണമെന്നാണ്. എന്നാലേ ജാതി വ്യത്യാസമില്ല. എന്ന് വെച്ചാൽ ഈ ജാതി എന്ന് പറയുന്നത് നമ്പൂതിരിയുടെ മനസ്സിലുമുണ്ട്, കൊലയന്റെ മനസ്സിലുമുണ്ട്. ഒരു കൂട്ടര് മേൽജാതി എന്ന് കരുതുന്നു, വേറെ കൂട്ടര് താഴ്ന്ന ജാതി എന്ന് കരുതുന്നു. അപ്പൊ രണ്ടുപേരുടെ മനസ്സിൽ നിന്ന് ഇത് മാറ്റണം, രണ്ടുപേരുടെ മനസ്സിൽ നിന്നും മാറ്റണം. അതെങ്ങനെ മാറ്റും? അവിടെയാണ് പ്രശ്നം പറയുന്നത്. എങ്ങനെയാ മാറ്റുന്നത്? ഇപ്പോ നേരത്തെ അതിനാണ് നേരത്തെ പറഞ്ഞത്, എന്താണ് ഈ വിശ്വാസത്തിന്റെ അടിമകളാണ് എന്ന് പറഞ്ഞതാണ്. ഞാൻ ഇന്ന ജാതി എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിമയായിരിക്കുന്നവനെ ആ വിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കണം. ആ വിശ്വാസത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന് പല വഴികളുണ്ട്. ഒന്ന്, അവൻ സ്വയം, ഇപ്പോൾ ഒരാൾ സ്വയം, അന്നത്തെ കാലം തന്നെ എടുക്കുക, അങ്ങേയറ്റം എല്ലാവരുടെയും തല്ലുകെട്ടിയ ഒരു പുലയിൽ മാനസികമായിട്ട് അവൻ വിചാരിക്കുകയാണ്, ശരി, ഞാൻ ജാതിയിൽ നിന്ന്, എനിക്ക് ജാതിയില്ല, ഞാൻ ജാതിയിൽ നിന്ന് മുക്തനാണ്. മറ്റുള്ളവരത് അംഗീകരിക്കും. മറ്റുള്ളവർ ജാതി ഉള്ളവരത് അംഗീകരിക്കില്ലല്ലോ. ഇവൻ ഒരാളാണ്, സമൂഹം മുഴുവൻ ജാതിയിലാണ്. അങ്ങനെ വരുമ്പോൾ അവൻ സ്വയം മുക്തനായ പോരാ, അവനെന്ത് ചെയ്യേണ്ടി വരും? പലതരത്തിലും ഈ സമൂഹത്തിൽ നിന്ന് ജാതിയെ മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും പല രീതിയിൽ. അപ്പോൾ നിലനിൽക്കുന്ന ആചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും, തിരുത്താൻ ശ്രമിക്കേണ്ടി വരും. അപ്പം അങ്ങനെ അതെങ്ങനെ തിരുത്തണം, ചോദ്യം ചെയ്യണം, അതിനാണ് ഗുരു മാർഗദർശിയായത്. ഗുരു എന്ത് ചെയ്തു? സംഘടനയുണ്ടാക്കി, ആൾക്കാരെ സംഘടിപ്പിച്ചു, ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു പലതരത്തിൽ. അത് അഹിംസാത്മകമായ മാർഗം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അടിയും പിടിക്കുമൊന്നും പോയി പല രീതിയിൽ. അപ്പോൾ ഒരാൾ സ്വയം ജാതിയില്ല എന്ന് തന്റെ മനസ്സിൽ വിചാരിച്ചാൽ പോരാ, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കൂടെ വേണം. ജാതിയില്ല എന്ന് വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ല, ജാതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്താ നിലപാട്? സ്നേഹത്തെ മുൻനിർത്തിയ പ്രവൃത്തികളെ കൊണ്ട് ഉയർന്നവന്റെയും താണവന്റെയും മനോഗതിക്ക് മാറ്റം വരുത്തുവാനാണ് ജാതി വ്യത്യാസം ഇല്ലാതാക്കാൻ ഇച്ഛിക്കുന്നവർ പരിശ്രമിക്കേണ്ടത്. ഇത് ഗുരു ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു, ഗുരു പിന്നെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഗുരു ജാതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗുരു ഈഴവരുടെ മധ്യത്തിൽ നിന്നാണല്ലോ പ്രവർത്തിക്കുന്നത് എന്നൊരാൾ ചോദിച്ചു എന്നാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഈഴവൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവുന്നത് ഒരു ചെണ്ടയുടെ നടുഭാഗം പോലെയാണ്. ഒരു ഭാഗത്ത് മേൽജാതിക്കാർ, വേറൊരു ഭാഗത്ത് താഴ്ന്ന ജാതിക്കാർ. ഞാൻ ഈ രണ്ടിനെയും കൂടെ ചെണ്ടയുടെ ഈ കയർ പിടിച്ചടുപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ രണ്ടു കൂട്ടരെയും കൂടെ പിടിച്ചടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മധ്യഭാഗത്തിലേക്ക്. എന്ന് വെച്ചാൽ ഗുരു എല്ലാവരുടെയും മനസ്സിൽ നിന്ന് അത് മാറ്റാൻ ശ്രമിച്ചു ആത്മാർത്ഥമായി തന്നെ. അത് യാതൊരു കാപട്യവും ഇല്ലാതെ സ്നേഹപൂർവ്വം തന്നെ ശ്രമിച്ചു, ആരെയും അകറ്റിയില്ലല്ലോ. ആർക്കാണോ മനസ്സുകൊണ്ട് മാറാൻ തയ്യാറുള്ള എല്ലാവരും ഗുരു ഉൾക്കൊണ്ട്. അതിൽ ജാതി നോക്കിയില്ല. ഈ പറയുന്ന മുഴുവൻ ഗുരുവിന്റെ ആദർശം തന്നെയാണ്. പക്ഷെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന എന്താണോ, ഗുരു ഉദ്ദേശിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത്. ഇവര് പറയുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ജാതി വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കിയത് ജാതീയമായ കഷ്ടപ്പാട് അനുഭവിച്ചവരും അതിന്റെ ഗുണഭാവങ്ങൾ അനുഭവിച്ചവരും കൂടെ ചേർന്നിട്ടാണ് എന്നൊരു കണ്ടുപിടുത്തമാണ് ഇവർ പറയുന്നത്. അതാണ് എനിക്കൊരാൾ അയച്ചത്. അങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ ജാതി വ്യവസ്ഥയ്ക്ക് എല്ലാവരും ഉത്തരവാദിയാണോ? അതിന് പ്രത്യേകിച്ച് ആരെയും, ഒരു ശാസ്ത്രത്തെയോ ആരെയും അതിന് പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. അത് പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. താഴ്ന്നവരെയും മനോഗതിക്ക് മാറ്റം വരുത്തുവാനാണ് ജാതി വ്യത്യാസം ഇല്ലാതാക്കാൻ ഇച്ഛിക്കുന്ന പരിശ്രമം. മത്സരരഹിതവും സ്നേഹപൂർണവുമായ ഈ നയത്താൽ ജാതി എന്താണ് ഉടയ്ക്കുന്നതിനോ ഉടയ്ക്കുന്നതിനെന്നാണെന്നു സ്വാമിപാദങ്ങൾ ശ്രമിക്കുന്നു എന്ന്. ഇതൊരു പക്ഷെ സഹോദരനയ്യപ്പൻ എഴുതിയായിരിക്കും. സ്വാമിപാദങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് എന്താണ്, ഗുരു ഇങ്ങനെ പറഞ്ഞതായിട്ട് സഹോദരനയ്യപ്പൻ എഴുതിയായിരിക്കും. ഈ പുസ്തകം നോക്കണം കേട്ടോ. സഹോദരൻ കെ അയ്യപ്പൻ എം കെ സാർ ഉണ്ടാ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് സംഘടിപ്പിച്ചു. പക്ഷെ ഇത് വേറെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ മത്സരരഹിതവും സ്നേഹപൂർണവുമായ ഈ നയത്താൽ, ഗുരുവിന്റെ നയം ഇതായിരുന്നു. മത്സരരഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കണം, അന്ന് രാജഭരണമാണ്. അപ്പോ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. ജാതീയമായ ശത്രുത വളരെ കൂടുതൽ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ പരസ്പരം ഒരു ഏറ്റുമുട്ടലിലേക്ക്, മത്സരം ഏറ്റുമുട്ടൽ, അതിലേക്ക് ജനങ്ങളെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവും. ഉദ്ദേശ കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല. ഹിന്ദു മുസ്ലിം വർഗീയത പോലെ ഒരു മതലഹള ഉണ്ടാവും. അതിന് പകരം ജാതി ലഹള, അതൊക്കെ കേരളത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഒരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ ജാതി ലഹളകളൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ വഴിക്ക് കൊണ്ടുപോകാതെ എന്ത് ചെയ്തു, സ്നേഹപൂർണമായ രീതിയിൽ എല്ലാവരും ബോധവൽക്കരിച്ച്, എന്നാൽ പ്രവൃത്തിയിലൂടെ. കേവലം ബോധവൽക്കരണമല്ല, ബോധവൽക്കരണവും പ്രവൃത്തിയും രണ്ടും കൊണ്ട് എന്ത് ചെയ്തു, ജാതി ഇല്ലാതാക്കുന്നതിന് സ്വാമിപാദങ്ങൾ ശ്രമിക്കുന്നു. പക്ഷേ ഇത് പിന്നെ സഹോദരനായിപ്പം പറഞ്ഞാലും, ആര് പറഞ്ഞാലും ശരി, ഗുരുവിന്റെ കാഴ്ചപ്പാട് ശരിയായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഭൂതകാലത്തിൽ ജാതിയെ എല്ലാ ജാതിക്കാരും കൂടെ ചേർന്നാണ് ഈ ജാതി വ്യത്യാസം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ്. അതുകൊണ്ട് ഈ ജാതീയമായ ഈ ദുരന്തങ്ങൾ ഇവിടെ സംഭവിച്ചതിന് പ്രത്യേകിച്ച് ഒരാൾ കുറ്റം പറയാൻ പാടില്ല, അതാണ് ഇവർ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു വ്യാഖ്യാനം, എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ കഷ്ടനഷ്ടങ്ങളെല്ലാം എല്ലാവരും ഒരുപോലെ സഹിക്കണമെന്നുള്ളതാണ്. ഇത് ഈ വ്യാഖ്യാനം പറയുന്നവരുടെ താല്പര്യതാണ്. ഇതിന്റെ കഷ്ടനഷ്ടങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അത് സഹിക്കും. എല്ലാവരും ഒരുപോലെ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നഷ്ടം എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇതിന്. അപ്പൊ ഇതിന്റെ നഷ്ടം എല്ലാവരും സഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു പറഞ്ഞു ഇവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയാമോ? ഇതിന്റെ പിന്നിലുള്ള ബുദ്ധി അറിയാം. ഇത് ചെന്നിരിക്കുന്നത് സംവരണത്തിനെതിരായ ഒരു പ്രചരണമാണ്. അവിടെയാണ് ചെന്നിരിക്കുന്നത്. ഇന്നിപ്പോ കൊടുക്കുന്ന ജാതികൾക്കനുസരിച്ചുള്ള സംവരണം അത് വാങ്ങുന്നവർക്ക് അർഹതയില്ല. കാരണം ജാതീയമായ പീഡനങ്ങൾ അനുഭവിച്ചതുകൊണ്ട് അനുഭവിച്ചവർക്കാണല്ലോ സംവരണം കൊടുക്കുന്നത്. പറയുന്ന അതിന് ഉത്തരവാദി അവര് തന്നെയാണ്. പിന്നെ എന്തിനാ അവർക്ക് സംവരണം കൊടുക്കുന്നു? ഇതാണ് ഇതിന്റെ പിന്നിലുള്ള തിരിച്ചെന്ന് വെച്ചാൽ ജാതീയമായ പീഡനം എന്നില്ലല്ലോ. ജാതീയമായ പീഡനം എന്ന് പറയുന്നത് എന്തു പറയുന്നതാണ്? വിദ്യാഭ്യാസം നിഷേധിക്കുക, സ്വാതന്ത്ര്യം നിഷേധിക്കുക, അയിത്തം പാലിക്കുക, മനസ്സിലായോ? അപ്പോ പരസ്പരമുള്ള വിവാഹ ബന്ധം പോലുള്ള കാര്യങ്ങളെ നിയമം മൂലം നിരോധിക്കുക, സമ്പത്ത് സമ്പാദിക്കുന്നതിന് നിരോധിക്കുക, ഇങ്ങനെയുള്ള നിരോധനങ്ങളെയാണ് ജാതീയമായ പീഡനം എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിക്ക് നമ്മുടെ ഭരണഘടന അതൊക്കെ നിഷേധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പം പിന്നെ ജാതീയമായ പീഡനം അങ്ങനെ ഇല്ലല്ലോ. പക്ഷേ അല്ല, അത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പോ ഈ ജാതീയമായ ഈ വേർതിരിവ് എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ ഏകദേശം ഒരു 2000 വർഷം നിലനിന്നു വേർതിരിവ്. ഏറെയും കുറഞ്ഞു ഒക്കെ 2000-ത്തോളം വർഷങ്ങളും നിലനിന്നില്ല. അപ്പൊ ഇങ്ങനെ നിലനിന്നപ്പോ 2000 വർഷം എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ബുദ്ധൻ വരുന്ന സമയത്ത് ബുദ്ധൻ ജാതിക്കെതിരായി സംസാരിച്ചു എന്ന് വെച്ചാൽ ബുദ്ധൻ വന്നത് BC 500-ലാണ്. അതിന് 2000 എന്ന് പറയുന്നു. അപ്പൊ ഈ 2000 വർഷം ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അടിച്ചേൽപ്പിച്ചാൽ അവര് തീർച്ചയായും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും വളരെയധികം പിന്നോട്ട് പോകും, വളരെയധികം പിന്നോട്ട് പോകും. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊപ്പം അവർക്കൊരിക്കലും ഒപ്പം എന്നുള്ളതല്ല, അത് ഇവരെ പിന്നോട്ടടിച്ച് എങ്ങനെ ജാതീയമായിട്ടാണ്, അല്ല വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടല്ല, ഓരോരോ സമൂഹങ്ങളെ എടുത്തിട്ട് അവരെ ജാതീയമായിട്ട് പിന്നോട്ടടിച്ചു. എന്ന് വെച്ചാൽ അവർക്കിതെല്ലാം നിഷേധിച്ചു, വിദ്യാഭ്യാസം നിഷേധിച്ചു, സ്വാതന്ത്ര്യം നിഷേധിച്ചു. എന്തിന്, സമ്പത്ത് പോലും അവർക്ക് ഇഷ്ടം പോലെ മനുസ്മൃതികളൊക്കെ പറയുന്നുണ്ട്, ശൂദ്രന്മാർ സമ്പാദിക്കാൻ പാടില്ല, അപ്പം ബാക്കിയുള്ളവരുടെ കാര്യം പറയാണല്ലോ അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തലത്തിലും അവരെ നിയമങ്ങൾ ഉപയോഗിച്ച് പിന്നോട്ടടിച്ചപ്പോൾ അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പിന്നോട്ട് പോയി. അപ്പോൾ സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ പിന്നോട്ട് പോയവരെ മറ്റുള്ളവർക്ക് ഒപ്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സംവരണം എന്ന് പറയുന്നത്. അധികാരസ്ഥാനങ്ങളിൽ അവരെത്തിക്കുക, കാരണം അവർ അധികാരസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മൊത്തം അവർ പിന്നിലേക്ക് പോയി. ഈ സംവരണം എന്നുള്ള ഒരു നിലപാടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ജാതിയുമായി പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തിനും ഒരിക്കലും മേലോട്ട് അധികാരസ്ഥാനങ്ങളെത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ അധികാരസ്ഥാനം എന്ന് വെച്ചാൽ രണ്ടാണ്, ഈ ബ്യൂറോക്രസി ഭരണം, ഭരണനിർവഹണ വിഭാഗമുണ്ട് ഇവിടെ, അതാണ് ഈ ഉദ്യോഗസ്ഥരും മറ്റും. അപ്പോൾ ഉദ്യോഗങ്ങളിലൊന്നും പ്രവേശനമില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അവരാ ഭാഗത്ത് പൂർണ്ണമായും തഴയപ്പെടുകയാണ്. അത് അടുത്ത കാലം വരെ അങ്ങനെയാണ്. ഈഴവ മെമ്മോറിയലും മലയാളി മെമ്മോറിയലും ഒക്കെ വന്ന സമയത്ത് ആ ചരിത്രമൊക്കെ മുമ്പിലുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പോൾ പിന്നെ വേറെ വഴിയില്ല, കാരണം അവരത്രയും പിന്നോക്കമായിപ്പോയി വിദ്യാഭ്യാസപരമായും. അത് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സംവരണം എന്ന് പറയുന്നൊരാശയം കൊണ്ടു. അപ്പോൾ ഇവർ മുന്നോട്ട് വരിക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള. അതെവിടെ, കേവലം സമ്പത്തുണ്ടായാൽ പോരാ, സമ്പത്തല്ല ഇവിടുത്തെ പ്രശ്നം. ഏറ്റവും പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിൽ ഒരു അന്തസ്. ഇപ്പോൾ ഒരു മനുഷ്യന്റെ അന്തസ്, നീ ഇന്ന ജാതിക്കാരനാണ് എന്നുള്ള പേരിൽ അന്തസ്സിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, അവനെ എല്ലാ തരത്തിലും അവനെ ഉയർത്തി കൊണ്ടുവരണം, വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി. അധികാരത്തിൽ വരിക എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ടിവിടെ ശൂദ്ര രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്, ആ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാവും. ശൂദ്ര രാജാക്കന്മാരൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ അതാ പറഞ്ഞത് ഏറെയും കുറഞ്ഞൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് പോലും കഷ്ടപ്പെടുന്ന, ജാതിയുടെ പേരിൽ അവഹേളനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ എന്നും ഉണ്ടായിരുന്നു. അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനാണ് ഈ ഏർപ്പാട്. അപ്പോൾ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരെ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കുക. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു കണക്ക് നോക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, 2000 വർഷം സംവരണം അനുഭവിച്ചിരുന്നവർ, അപ്പോൾ ഒരു കൂട്ടർക്ക് അവകാശങ്ങൾ നിഷേധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്, വേറെ കൂട്ടർക്ക് സംവരണം ഉണ്ടായിരുന്നു, അപ്പോൾ അവരെല്ലാം ഉയർന്ന സ്ഥലത്തായിരുന്നു. ഈ സംവരണം അനുഭവിച്ചിരുന്നവർക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ഉയർന്ന സ്ഥാനങ്ങളിൽ കയറി പറ്റി, മറ്റുള്ളവർക്ക് അധികാരത്തിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരു സമൂഹത്തിന്, ആ സമൂഹത്തിൻ്റെ വിഭവങ്ങൾ, വിഭവം എന്ന് പറയുമ്പോൾ എന്താണോ, ഇതെല്ലാം അറിയപ്പെടും, വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, അധികാരം, ഇതെല്ലാം വിഭവങ്ങളിൽപ്പെടുന്നതാണ്, അത് സമൂഹത്തിൻ്റെ വകയാണ്. സമ്പത്ത്, ഇതെല്ലാം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്, എന്തിൻ്റെങ്കിലും പേരിൽ, ജാതിയുടെ പേരിലോ മറ്റെന്തിൻ്റെങ്കിലും പേരിലോ ഒരു ഭാഗത്തേക്ക് അത് ഒതുക്കിക്കഴിഞ്ഞാൽ ആ വിഭവങ്ങളുടെ വിതരണത്തിൽ നീതിയില്ലാതെ, എന്നുവെച്ചാൽ എല്ലാവർക്കും തുല്യമായി കിട്ടത്തില്ല. അപ്പോൾ എല്ലാവർക്കും അത് തുല്യമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സംവരണം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ നിഷേധിക്കപ്പെട്ടവരും മേലോട്ട് വരണം, അധികാരസ്ഥാനങ്ങളിലും ഒക്കെ വരണം. അപ്പോൾ മുമ്പ് ഇതൊക്കെ കിട്ടിയിരുന്നവർ, സാമുദായികമായി ഇതൊക്കെ കിട്ടിയിരുന്നവർ, അവർ പറയുന്നത് ശരി, ഇന്ന് നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും കിട്ടുന്നില്ലെന്നേ ഞാൻ അർത്ഥമാണ്. പണ്ട് കിട്ടിക്കൊണ്ടിരുന്നതിൽ കുറവ് വന്നു. എന്തുകൊണ്ട് കുറവ് വരുന്നു, അതാണ് നീതിയുടെ പ്രശ്നം. വിതരണം തുല്യമായി വിതരണം ചെയ്യുമ്പോൾ, മുമ്പ് ഒരുപാട് കിട്ടിയവരാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് കുറയും, നമ്മൾ ഒരു 100 മിഠായി ഉണ്ട്, നമ്മൾ ഒരു ക്ലാസ്സിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു 50 കൊടുത്ത്, അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവന്ന് 10 കൊടുത്ത്, അങ്ങനെ അങ്ങനെ ആണ് നമ്മൾ വിതരണം ചെയ്യണമെങ്കിൽ ഇപ്പോൾ വേറൊരാളെന്ന് പറഞ്ഞത് ശരിയല്ല. 10 ക്ലാസ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും 10 വെച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ നേരത്തെ 50 കിട്ടിയവർ പറയും ഞങ്ങൾക്ക് കുറയുന്നു, എന്തുകൊണ്ട്? നേരത്തെ അനർഹമായവർക്ക് 50 കിട്ടി, ഇപ്പോൾ അതിൽ നിന്ന് കുറയുന്നത് സ്വാഭാവികമാണ്. കാരണം വിതരണ നീതി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനമായ തത്വം. അപ്പോൾ എല്ലാ വിഭാഗങ്ങളിലും അത് ആനുപാതികമായി വിഭജിക്കപ്പെടുന്നത് വരെ ഈ സംവിധാനങ്ങൾക്ക് നിന്നേ പറ്റും. അത് ഏതുവരെ എന്ന് വെച്ചാൽ അതൊക്കെ പരിശോധിക്കുന്നു. പിന്നെ അങ്ങനെയുള്ള സംവരണം പോലെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ഈ വിതരണത്തിൽ അത് കണ്ടുപിടിക്കണം, അത് പരിഹരിക്കണം, അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് ഈ സംവരണം എന്ന് പറയുന്ന ആശയം നിൽക്കുന്നു, എങ്ങനെ കൊണ്ടുവന്നു, അതിൽ തെറ്റുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടില്ല. അത് ഇങ്ങനെ സംവരണം കാലങ്ങളിൽ നടപ്പിലാക്കി വന്നപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്ന് പറയുന്ന വേറെ വിഷയമാണ്. ആ സമ്പ്രദായമേ തെറ്റെന്ന് പറയുന്നത് എന്താണോ, അത് ഈ വിതരണ നീതിക്ക് എതിരായി ചിന്തിക്കുകയാണ്. എല്ലാവർക്കും ഈ വിഭവങ്ങൾ തുല്യമായി വീതിക്കപ്പെടണമെന്നുള്ള ആശയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ചിലര് ഈ എന്താണ് ദയ, അനുകമ്പ ഇതിൻ്റെയൊക്കെ കണ്ണിലൂടെ ഇത് കാണും. ദയ അനുകമ്പയൊന്നും അല്ല ഇതിൻ്റെ വിഷയം. ഇതെന്ന് പറയുന്ന ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇതിനെങ്ങനെ മനസ്സിലാക്കണം, നീതിയുടെ വിഷയമാണ്, സാമൂഹ്യ നീതി അങ്ങനെ കാണണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉയർന്ന ജാതിപ്പെട്ട ഒരാൾ, അയാൾക്ക് സമ്പത്തില്ല, അതുകൊണ്ട് അയാൾ കഷ്ടപ്പെടുന്നു, അപ്പോൾ ദയ തോന്നുന്നു, അയാളോട് ദയ തോന്നുന്നു. അപ്പോൾ ഒരാൾ പറയണം ഈ സംവരണം ഇല്ലായിരുന്നെങ്കിൽ അയാൾക്ക് ഒരു ജോലി കിട്ടിയേനെ എന്ന് വിചാരിക്കുന്നു. ദയവാണ്, നീതിയാണ്, ദയവാണ്, പക്ഷെ നീതിയല്ല അവിടെ. നീതി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരെയും ഒരുപോലെ കാണണം, സമൂഹത്തെ മൊത്തം കാണണം. അതിൽ ആരാണോ പിന്നോക്കം പോയത്, ആരാണോ ഇതിൻ്റെ പേരിൽ അവശതകൾ അനുഭവിച്ചു, അവരെയും കാണും. എന്നിട്ട് സമൂഹത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി പരിശോധിക്കും. എന്നിട്ട് ആ വിതരണത്തിൻ്റെ നീതി പാലിക്കപ്പെടുന്നുണ്ടോന്ന് നോക്കും. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല സംവരണം എന്ന് പറയുന്നത്. ഇത് വിഭവങ്ങൾ എന്താണോ വിതരണം ചെയ്തപ്പോൾ അതിൽ നീതിയില്ലാതെ വന്നു, അതിൻ്റെ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്. അതിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ അത് വേറെ വിഷയം, അത് എത്ര കാലത്തേക്ക് എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ ഇവരീ പറയുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് എന്താണ്, ഇവിടുത്തെ ഈ ദുരന്തങ്ങൾക്കെല്ലാം എല്ലാവരും ഒരുപോലെ ഉത്തരവാദികളാണ്, അതുകൊണ്ട് ഇവിടെ അങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. എന്താണ്, പീഡനങ്ങൾ അനുഭവിച്ചവരെന്നും പീഡിപ്പിച്ചവരെന്നും രണ്ട് വിഭാഗമുണ്ട്. ഇതാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. എല്ലാവരും പീഡിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ചുള്ള ഒരു അവകാശത്തിന് ആർക്കും പ്രത്യേക ഒരു അവകാശം ആർക്കും കൊടുക്കേണ്ട, ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതിനെ എടുത്ത് ഗുരുവിന്റെ വാക്യങ്ങളെ എടുത്തിട്ട് ഇതിനെതിരായി പ്രയോഗിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ശരിയായി മനസ്സിലാക്കി ഇതിന് മറുപടി പറയണം. ആ മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് കുറുക്കന്റെ ബുദ്ധിയാണ്, അവരുടെ പിന്നിലുള്ള ലക്ഷ്യം വേറെയാണോ, അവര് സാമൂഹ്യ നീതി അല്ല, അല്ലെങ്കിൽ അവർ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അങ്ങനെ മനസ്സിലാക്കും. അതുകൊണ്ട് ഇതെനിക്കിന്ന് രാവിലെ ഒരാൾ അയച്ചിരുന്നു, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടത് വിശദീകരിക്കണം.